പാടില്ല. അർത്ഥശബ്ദം യഥാശബ്ദത്തിന് യോഗ്യത വീപ്സ പദാർത്ഥാനധിവൃത്തി സാദൃശ്യം. യോഗ്യത വീപ്സ പദാർത്ഥാനധിവൃത്തി സാദൃശ്യം, നാലർത്ഥങ്ങളാണ്. അതിലെ യോഗ്യതയ്ക്ക് ഉദാഹരണം പറഞ്ഞാണ് എന്താണോ രൂപസ്യ യോഗ്യം ആണ് രൂപം. നിത്യസമാസമായ അവിടെ പിന്നെ അസുപദ വിഗ്രഹം ാണ് രൂപസ്യ യോഗ്യം എന്ന് പറഞ്ഞു അനുരൂപം. അടുത്തു വരുന്ന വീപ്സ, വീപ്സ എന്ന് പറയുന്നിടത്ത് അതിന് ഉദാഹരണം പറഞ്ഞു അർത്ഥം, അർത്ഥം പ്രതി. ഇപ്പോ ലക്ഷണ ഇത്തം ഭൂതാഖ്യാന വീപ്സാസു പ്രതി പരി അനവഹ എന്ന് പറയുന്ന ഒരു സൂത്രമുണ്ട്. ആ സൂത്രപ്രകാരം പ്രതിക്ക് കർമ്മപ്രവീണി സഞ്ജവിധിക്കും. കർമ്മപ്രവീണി സഞ്ജവിധിച്ചു കഴിഞ്ഞാൽ വീപ്സയിൽ വ്യാപ്തമിച്ച വീപ്സ, വീപ്സയിൽ കർമ്മപ്രവീണി സഞ്ജവിധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യോഗത്തിൽ ദ്വിതീയ വരും. വൃക്ഷം വൃക്ഷം പ്രതി വിദ്യോദതേ വിദ്യുത്, എല്ലാ വൃക്ഷങ്ങളിലും വിദ്യുത് പ്രകാശിക്കുന്നു എന്നാണ്. അങ്ങനെയുള്ളടത്താണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പ്രതിയുടെ യോഗത്തിലാണ് ഇവിടെ ദ്യോദ്യം വന്നത്. വീപ്സയിൽ ദിത്വം വന്നു വ്യാപ്തമിച്ച, പറയുന്നതിനെ മുഴുവൻ പറയണം. അർത്ഥം പ്രതി എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥമൊന്നും കിട്ടത്തില്ല. അർത്ഥം വസ്തു പദാർത്ഥം എല്ലാ പദാർത്ഥങ്ങളിലും ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനെ ദിത്വം പറയുന്നത്. അതാണ് ഉദാഹരണം പറഞ്ഞതാണ് എത്ര എത്ര ധൂമഹ തത്ര തത്ര, എല്ലാ ധൂമങ്ങളും എല്ലാ അഗ്നിയിലും എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ദിത്വം വരുന്നത്. വീപ്സ, വീപ്സയിൽ ദിത്വം വരുന്നു. അപ്പൊ രണ്ടെന്നുള്ള അർത്ഥമല്ല, പിന്നെയോ മുഴുവനും വൃക്ഷം വൃക്ഷം പ്രതി എന്ന് വെച്ചാൽ എല്ലാ വൃക്ഷങ്ങളിലും അതുപോലെ. അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഇവിടെ അർത്ഥം അർത്ഥം പ്രതി എന്നാണ് ഇവിടെ വിഗ്രഹിച്ചത്. ഇവിടെ സമാസം വരേണ്ടത് അർത്ഥശബ്ദവും പ്രതിശബ്ദവുമായിട്ട്. അർത്ഥശബ്ദവും പ്രതിശബ്ദവുമായിട്ട് സമാസം വരുമ്പോൾ നിത്യസമാസമാണെങ്കിൽ അവിടെ സുപദ വിഗ്രഹം പാടില്ല. എന്നുവെച്ചാൽ അർത്ഥശബ്ദവും പ്രതിശബ്ദവും വിഗ്രഹവാക്യത്തിൽ പ്രയോഗിക്കാൻ പാടില്ല, ഒന്ന് പ്രയോഗിക്കാം. പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്, അർത്ഥം അർത്ഥം പ്രതി എന്ന് ഇവിടെ വിഗ്രഹിച്ചു. അപ്പോൾ അതിന് ഒരു സമാനം പറയുന്നത് ലക്ഷണ ഇത്തം ബോധാഖ്യാന ഭാഗ വീപ്സാസു പ്രതി പരി അനവഹ എന്നുള്ള സൂത്രത്തിൽ പ്രതിയുടെ യോഗത്തിൽ ദ്വിതീയ വിധിച്ചു, വീപ്സിയുണ്ട്. അതുകൊണ്ടാണ് അർത്ഥം അർത്ഥം പ്രതി എന്ന് വരുന്നത്. കാരണം അർത്ഥം അർത്ഥം പ്രതി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അർത്ഥശബ്ദത്തിൽ ദ്വിതീയ വരത്തുള്ളൂ. അപ്പോൾ ആ സൂത്രം വിധിച്ചിരിക്കുന്ന എന്തിനാണ്? പ്രതിയുടെ യോഗത്തിൽ ദ്വിതീയ വരാനാണ്. ഇങ്ങനെ പറയാൻ കഴിയുന്നില്ലെങ്കിൽ നിത്യസമാസമാണെങ്കിൽ പ്രത്യർത്ഥം എന്നൊരു രൂപേ വരൂ, അർത്ഥം അർത്ഥം പ്രതി എന്നൊരു രൂപം വരില്ല. അപ്പം ആ സൂത്രത്തിൽ ദ്വിതീയ വിധിച്ചത് വ്യർത്ഥമാവും. കാരണം പ്രതിയുടെ യോഗത്തിലാണ് ദ്വിതീയ വിധിച്ചത്. ആ ദ്വിതീയ വിധിച്ചത് സാർത്ഥകമാണെങ്കിൽ അർത്ഥം പ്രതി എന്നൊരു പ്രയോഗം വേണം. ഇത് നിത്യസമാസമാണെങ്കിൽ അർത്ഥം പ്രതി എന്നൊരു പ്രയോഗം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്താണ് ദ്വിതീയ വിധാന സാമർത്ഥ്യാത് അർത്ഥം പ്രതി എന്ന് പറയുന്ന ഒരു പ്രയോഗം നിലനിൽക്കും എന്ന് പറഞ്ഞാൽ ഇത് നിത്യസമാസം അല്ല. ഇത് നിത്യസമാസമായി കണക്കാക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ലക്ഷണം ഇത്തം ബോധാഖ്യാന വീപ്സ സുപ്രതിപരി അനവ എന്നുള്ള സൂത്രപ്രകാരം പ്രതി എന്ന് പറയുന്ന കർമ്മപ്രവചനീയത്തിന്റെ യോഗത്തിൽ അർത്ഥശബ്ദത്തിൽ ദ്വിതീയ വിധിച്ചതുകൊണ്ട് അങ്ങനെ ഒരു രൂപവും വേണം. അർത്ഥം പ്രതി എന്നൊരു രൂപം വേണം. അപ്പോ നിത്യസമാസമാണെങ്കിൽ അർത്ഥം പ്രതി എന്നുള്ള വാക്യം പ്രയോഗിക്കാൻ പാടില്ല. കാരണം നിത്യസമാസത്തിൽ സ്വപദങ്ങളിൽ വിഗ്രഹം പാടില്ല. അതുകൊണ്ട് വിധാന സാമർത്ഥ്യാ ദ്വിതീയ വിധാന സാമർത്ഥ്യാ അർത്ഥം അർത്ഥം പ്രതി എന്ന് പറയുന്ന ഒരു വാക്യം പ്രയോഗിക്കാം. അങ്ങനെ പ്രയോഗിക്കുന്നതുകൊണ്ട് പ്രത്യർത്ഥം എന്ന് പറയുന്ന നിത്യസമാസം അല്ല. ഏത് അനു അനു അവയങ്ങളാണ്, നിപാതങ്ങളാണ്. പ്രതിപര അനു എന്റെ ബഹുജനത്തിൽ പ്രതിപരി അനവ. ഇതൊരു സമാധാനം. എന്നാൽ ഇതിനെ നിഷേധിക്കുന്നുണ്ട്, ഇതിന് വേറെ സമാധാനങ്ങളൊക്കെ പറയും. അതുകൊണ്ടല്ല, പല സമാധാനങ്ങളും പറയും. വിധാന സാമർഥ്യം എന്ന് പറഞ്ഞാൽ അതിന് വേറെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് എളുപ്പത്തിൽ പറയുന്ന എന്താണ്? ഭാഷ്യകാരൻ അർത്ഥം അർത്ഥം പ്രതി പ്രത്യർത്ഥമെന്ന് പ്രയോഗിച്ചു. ഭാഷ്യകാരൻ പ്രയോഗിച്ചുകൊണ്ട് പ്രയോഗിക്കാം. നിത്യസമാസമുണ്ട്, അതാണ് വളരെ സിമ്പിൾ. മറ്റേതിനെ വീണ്ടും ഖണ്ഡിക്കും. അങ്ങനെ ദ്വിതീയ വിധിച്ചതിന് വേറെ പ്രയോജനമുണ്ട്. അതുകൊണ്ട് എന്ന് പറഞ്ഞ് ഖണ്ഡിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയുന്ന സമാധാനമാണ്. അങ്ങനെയാണെങ്കിൽ അർത്ഥം അർത്ഥം പ്രതി പ്രത്യർത്ഥം ഭാഷ്യകാരം പ്രയോഗിച്ചു, അതുകൊണ്ട് അങ്ങനെ പ്രയോഗിക്കാം. നിത്യസമാസമല്ല, കുറച്ചുകൂടെ എളുപ്പമാണ്. അങ്ങനെ പറയണമെങ്കിൽ അർത്ഥത്തിൽ എങ്ങനെ ദ്വിതീയ വരും? പ്രതി ഉണ്ടെങ്കിൽ എന്ത് വരത്തുള്ളൂ? ദിനം ദിനം പ്രതി എന്ന് പറയുന്നു. എന്നാലേ ദിനത്തിൽ ദ്വിതീയ വരത്തുള്ളൂ. പിന്നെ അതിൽ വീപ്സ വരണ്ടേ? ദിനം ദിനം പ്രതി എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പ്രതി എവിടുന്ന് വന്നു? പ്രതിയുമായിട്ട് എങ്ങനെ സമാസം വരും? ദിനം ദിനമെന്ന് രണ്ട് പദം വായിച്ചാൽ ദിനവും ദിനവും തമ്മിലേ സമാസം വരും. ഇവിടെ സമാസം വരേണ്ടതുമായിട്ട് പ്രതിയുമായിട്ട്. ഈ അർത്ഥത്തിലുള്ള ഏതെങ്കിലും ശബ്ദം ഉണ്ടെങ്കിൽ പറയാം. ഇവിടെ എന്താണ് പറഞ്ഞത്? വീപ്സ. വീപ്സയിൽ പ്രതി പരി അനു അവിടെ ആ സൂത്രത്തിൽ അതിന്റെ ഒക്കെ യോഗത്തിലാണ് അവിടെ കർമ്മപ്രവീണ സംജ്ഞ വിധിക്കുന്നത്. അടുത്തു വരുന്നത് പദാർത്ഥ അനധിവൃത്തി. ഉദാഹരണം പറയുന്നു, ശക്തിം അനധികർമ്മി യഥാശക്തി അനധിവൃത്തി. അതിന്റെ അർത്ഥമാണ് പറയുന്നത് അനധിക്രമ്യ എന്ന് പറയുന്നു. അനതിക്രമ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അനതിക്രമണം എന്നാണ്. ഇവിടെ ഭാവാർത്ഥത്തിലാണ് ത്വാപ്രത്യം എന്നതിനെല്ലാം പ്രാദേശികം. സാധാരണ അങ്ങനെയല്ല. സമാന കർത്തൃവ്യൂഹോ പൂർവകാലെ ഭുക്ത്വാ പ്രജതി, ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നു. ത്വക്ക് ലപ്പാദേശം വരുന്നതാണ്. സമാസേ അനഞ്ഞപൂർവേ ത്വ ലപ്, സമാസത്തിൽ സമാസം വരുമ്പോൾ ത്വക്ക് ലപ്പു എന്നാണ്. അനതിക്രമ്യ എന്ന് വരുന്നു. അതൊക്കെ കൃതന്ധത്തിൽ പഠിക്കുന്നതാണ്. അപ്പൊ ഇവിടെ അനതിക്രമ്യ എന്ന് പറഞ്ഞാൽ അതല്ല, പൂർവ്വകാലത്തിൽ വരുന്ന ത്വല്ല, ഭാവത്തിൽ വരുന്ന ത്വക്ക് ലപ്പു വരെയാണ്. അനതിക്രമ്യ എന്ന് വെച്ചാൽ അനതിക്രമണം. എന്തിന്റെ അനതിക്രമണം? പദാർത്ഥത്തെ അതിക്രമണം പാടില്ല. പദാർത്ഥത്തിന്റെ അതിക്രമണം പാടില്ല. ഇപ്പൊ പദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ സമാസം ചെയ്യുന്ന രണ്ട് പദങ്ങൾ തമ്മിലാണ്. അതിൽ ഉത്തരപദത്തിന്റെ അർത്ഥം, അതാണ് പദാർത്ഥം. അതിന്റെ അനതിക്രമണം അർത്ഥമായി വരുമ്പോൾ, ഉദാഹരണത്തിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവും. എന്താണ് യഥാശക്തി എന്ന് പറയുന്നത്? യഥാശക്തി എന്ന് പറഞ്ഞാൽ അവിടെ ശക്തി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ശക്തി എന്ന്. ഈ സമാസത്തിൽ പറയുന്ന എന്താണ്? ആ ശക്തിയുടെ അതിക്രമണം പാടില്ല എന്നാണ്. അതിക്രമണം പാടില്ല എന്ന് പറഞ്ഞാൽ യഥാശക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ശക്തിക്കനുസരിച്ച്, ശക്തിക്ക് അപ്പുറം പോകാൻ പാടില്ല. യഥാശക്തി നടക്കുന്നു, യഥാശക്തി ജോലി ചെയ്യുന്നു, യഥാശക്തി ഭക്ഷണം കഴിക്കുന്നു, യഥാശക്തി അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എന്നൊക്കെ പറയാം. അവിടെ യഥാശക്തി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? അയാളുടെ ശക്തിക്കനുസരിച്ച് അയാൾ ചെയ്യുന്നു, ശക്തിക്ക് അപ്പുറം ചെയ്യുന്നില്ല. ഇപ്പൊ ശക്തിക്ക് അപ്പുറം ആകാതിരിക്കുക, അല്ലെങ്കിൽ ശക്തിക്ക് അനുസരിച്ചായിരിക്കുക, അങ്ങനെയാണ് പറയുന്നത്. പദാർത്ഥ അനതിവൃത്തി, സമാസം ചെയ്യുന്ന പദങ്ങളിൽ ഉത്തരപദത്തിന്റെ അർത്ഥത്തിനനുസരിച്ച് എന്നുള്ള അർത്ഥം കിട്ടണം. യഥാശക്തി, ശക്തിക്കനുസരിച്ച്. യഥാബുദ്ധി, പഠിക്കുന്നു ബുദ്ധിക്ക് അനുസരിച്ച്. യഥാ മതി എന്ന് പറയുന്നു ബുദ്ധിക്ക് അനുസരിച്ച്. യഥാവിധി, വിധിക്ക് അനുസരിച്ച്. യഥാ കർമ്മ, കർമ്മത്തിന് അനുസരിച്ച്. അവിടെയൊന്നും എന്താണ്? ആ പദാർത്ഥത്തിൽ അപ്പുറം ഇല്ല എന്നുള്ള അർത്ഥം കിട്ടുകയാണ്. കൂടുതലില്ല. ആ അർത്ഥത്തെ യഥാശബ്ദം ദ്യോതിപ്പിക്കുന്നു. അപ്പോൾ അത് നമ്മൾ മലയാളത്തിൽ പറയുമ്പം അതിനനുസരിച്ച് എന്ന് വരും. ആണ് യഥാശക്തി. അപ്പോൾ യഥാശബ്ദ ശബ്ദത്തിൻ്റെ അർത്ഥമാണ് പദാർത്ഥ അനതിവൃത്തി എന്ന് വെച്ചാൽ പദാർത്ഥത്തിന് അനുസരിച്ച്, കൂടുതൽ ഇല്ല. അപ്പൊ ശക്തി എന്ന് പറയുന്നതാണ് ഉത്തരപദമെങ്കിൽ അതിന്റെ അർത്ഥത്തിനനുസരിച്ച് എന്ന് വെച്ചാൽ ശക്തിക്കനുസരിച്ച്, ബുദ്ധിയാണെങ്കിൽ ബുദ്ധിക്കനുസരിച്ച് എന്നുള്ളത് ആ അർത്ഥത്തെ യഥാ എന്ന് പറയുന്നത് ദ്യോതിപ്പിക്കുന്നു. യഥാ കൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം കിട്ടുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ശക്തി എന്ന് പറയുന്ന ശബ്ദവും സുബന്ധവും യഥായുമായി സമാസം വരുന്നു. അപ്പോൾ അനുവിഗ്രഹത്തിൽ സമാസം വരുന്നു എങ്ങനെയാണ്? യഥാ ശക്തി, ശക്തി, ശക്തി, യഥാശക്തി, ശക്തി സംബന്ധിയായിട്ടുള്ള അനതിക്രമണത്തെ പറയുന്നു. ഇപ്പം നസ് വരും. അപ്പോൾ എന്ത് വരുന്നു? അനുവിഗ്രഹത്തിൽ വരുന്നു. പിന്നെ എന്താണ്? അമ്യം, വിഭക്തി, അർത്ഥാഭാവ, അത്യ, അസംപ്രതി, സൂത്രപ്രകാരം കൃത്യസമാസപ്രാതിപ്രാതിപതി പ്രകാരം പിന്നെ ലുക്ക് വന്നു. പ്രഥമാനിർദ്ദിഷ്ട സമാസ ഉപസർജനം, ഉപസർജനം പൂർവം യഥാ ശക്തി ഏകദേശ പ്രധാനിന്യവത് പ്രാതിപതിക പ്രത്യേക പരശ്ച അംബേഭാവശ്ച അംബേസഞ്ജ അംബ്യാദാത്സുപ സ്വപ്ന ലുക്ക് വന്നു, യഥാശക്തി വിസർഗമില്ല, യഥാശക്തി യഥാമതി യഥാബുദ്ധി ഇങ്ങനെയെല്ലാം വരും. പൂർവസ്യ യോഗ്യം ഞാൻ എന്തുവരും അത് ഏത് അർത്ഥമാണോ അതിനനുസരിച്ച് വിഗ്രഹിച്ചോണം. അതിൽ നിന്ന് അർത്ഥമാണോ കിട്ടുന്നത്, പിന്നെ പൂർവസ്യ ക്രമം യഥാപൂർവം എന്തർത്ഥമാണോ അവിടെ വിവക്ഷിക്കുന്നത് അതനുസരിച്ച്, പൂർവസ്യക്രമം എന്നുള്ള രീതിയിൽ പറയുന്നതാണ് യഥാപൂർവം, പൂർവത്തിനനുസരിച്ച് പൂർവം പരം അതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ല എന്നിവരും യഥാപൂർവം. അത് എന്തർത്ഥമാണോ അതനുസരിച്ച് അങ്ങനെ വരും. അത് നമ്മൾ അവിടെ ഊഹിച്ച് കണ്ടുപിടിക്കണം എന്തർത്ഥം ആണ് ആ സമാസത്തിൽ നിന്ന് വരുന്നത്. യഥാപൂർവം എന്നുള്ളിടത്ത് പൂർവക്രമം അനുസരിച്ചാണെന്നാണെങ്കിൽ അങ്ങനെ വരും. അതനുസരിച്ച് അടുത്ത് സംഭവിക്കുന്നാണെങ്കിൽ എന്തുവരും അവിടെ ഇനി വരാൻ പോകുന്നു ആനപൂർവ്യ എന്നുള്ള അർത്ഥപ്രകാരം വരും. അല്ല മറ്റെന്തെങ്കിലും അർത്ഥമാണെങ്കിൽ അതനുസരിച്ച് ഏതാണോ യോഗ്യതാർത്ഥത്തിനും വരാം. ആ സന്ദർഭത്തിൽ ഏതർത്ഥത്തിലാ പ്രയോഗിക്കുന്നതനുസരിച്ച് മനസ്സിലാക്കും. കാരണം ഈ നിപാതങ്ങൾക്ക് നാനാർത്ഥമാണ്, പല അർത്ഥത്തിലും അത് ഉപയോഗിക്കും. യഥാശബ്ദത്തിന് ഇത്രയും അർത്ഥമുള്ളൊന്നുമില്ല, ഇത് കൂടുതലും അർത്ഥമുണ്ട്. മുഖ്യമായ അർത്ഥമാണ് പറഞ്ഞത്. എന്താണോ യോഗ്യത, വീപ്സ, പദാർത്ഥാനധിവൃത്തി, സാദൃശ്യം. അപ്പൊ ഈ യഥാശക്തി എന്ന് പറയുന്നിടത്ത് വേറൊരു പ്രശ്നമുണ്ട്. എന്താണോ പശ്ചാത് കഴിഞ്ഞിട്ട് എന്താവുന്നു സൂത്രത്തിൽ യഥ, അപ്പൊ വേറൊരു പ്രശ്നം വരും. എന്താണോ സൂത്രത്തിലുള്ള പദം ഉപയോഗിച്ച് സമാസം നിത്യസമാസം വഴി ഇവിടെ പാടില്ല, യഥ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. പക്ഷെ ഇവിടെ അപ്പൊ എന്ത് ഉദാഹരണം കൊടുത്തിരിക്കുന്നു, യഥാശക്തി യഥയുമായിട്ട് സമാസം വന്നു. ലൗകിക വിഗ്രഹമല്ല, സമാസത്തിൽ ഘടകപദം ഉപയോഗിച്ച് ഈ സൂത്രത്തിൽ അതിൻ്റെ അർത്ഥത്തിലുള്ള പദങ്ങളുമായിട്ട് സമാസം ചെയ്യാൻ പാടില്ല. നേരത്തെ പറഞ്ഞു അശ്വപദ വിഗ്രഹം എന്നുള്ള മാത്രമല്ല, സമാസത്തിന്റെ ഇനി പടുത്ത ഒരു ഉദാഹരണത്തിൽ വരും, അതിനി ഒരു ഉദാഹരണം വരും വ്യക്തമായിട്ട്. പശ്ചാത്ത് സൂത്രത്തിലും എന്താണോ സമയം വിഭക്തി സമീപ സമൃദ്ധി വൃദ്ധി അർത്ഥാഭാവ അത്യ അസംവൃതി പശ്ചാത്ത് വന്നു. ആ പശ്ചാത്ത ശബ്ദമായിട്ട് സമാസം ചെയ്യാൻ പാടില്ല, അതിന് ജ്ഞാപകം പറഞ്ഞു ഭാഷകാരൻ അങ്ങനെ ചെയ്തിട്ടില്ല. തദപശ്ചാത്ത് സർവപശ്ചാത്ത് എന്നൊക്കെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ചെയ്തില്ല? പശ്ചാത്തുണ്ടല്ലോ, പശ്ചാത്തിന്റെ അർത്ഥത്തിലുള്ള പദവുമായിട്ട് ഒരു അഭ്യത്തിന് സമാസം ചെയ്യാമെന്നല്ലേ പറഞ്ഞു. അപ്പൊ പശ്ചാത്തമായിട്ടും ചെയ്യാമെന്നു. പക്ഷെ ഭാഷകാരം ചെയ്തിട്ടില്ല. അത് ഇന്നെന്ത് മനസ്സിലാക്കാം? സൂത്രത്തിൽ ഉള്ള പദത്തിന്റെ അർത്ഥത്തിലുള്ള ഒരു പദവും സൂത്രത്തിലുള്ള അഭിയുമായിട്ട് സമാസം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ യഥാസൂത്രത്തിലുള്ളതാണ്. അപ്പോൾ അതുമായിട്ടൂടെ സമാസം ചെയ്തിരിക്കുന്നു എന്ന് ഇതൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നവർ ചോദിക്കും. പാനസമാനം പറയുന്നത് ഇവിടെ ശരിക്കും സമാസം വന്നിരിക്കുന്നത് ഇനിയൊരു സൂത്രമുണ്ട്, യഥ അസാദൃശ്യ അടുത്ത സൂത്രം. ആ സൂത്രപ്രകാരമാണ് സമാസം വന്നിരിക്കുന്നത്. ഈ സൂത്രപ്രകാരം അല്ല. സമാനം പറയും അടുത്ത സൂത്രം. അതായത് അവിഭാവ പ്രകരണത്തില് അവ്യം വിഭക്തി എന്ന് പറയുന്ന സൂത്രത്തിന്റെ നമ്പർ 6. എത്രയോ 6, രണ്ടാം അധ്യായത്തിൽ ഒന്നാം ഭാഗത്തിൽ 6. ഇവിടെ മുതൽ 21 വരെയുള്ള സൂത്രങ്ങൾ അവിഭാവ സമാസം വരിക്കുന്ന സൂത്രങ്ങളാണ്. 6 മുതൽ 21 എന്ന് പറയുമ്പോൾ എത്ര സൂത്രം? 15. അതിലിവിടെ ലോകസിദ്ധാന്തമതിയിൽ 2 സൂത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയൊന്നും കൊടുത്തിട്ടില്ല. അപ്പം അവിഭാവശ എന്ന് പറയുന്ന സൂത്രം ഇവിടെ കൊടുത്തിട്ടില്ല. അടുത്ത സൂത്രമാണത്. അടുത്ത യഥാർത്ഥത്തിൽ അപ്പോൾ ഇതിൻ്റെ ഇതിൽ തന്നെ അടുത്ത് വരുന്ന സാദൃശ്യം യഥയുടെ മറ്റൊരർത്ഥമാണ്. സാദൃശ്യ അർത്ഥത്തിലുള്ള സുബന്ധവുമായി ആ അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന അവ്യയത്തിന് സമാസം വരും. അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹരേഹേ സാദൃശ്യം സഹരി. ഹരേഹേ സാദൃശ്യം എന്ന് വിഗ്രഹിക്കുമ്പോൾ സാദൃശ്യ അർത്ഥത്തിലുള്ള അവ്യയമാണ് സഹ. ഹരേഹേ സാദൃശ്യം എന്ന് വിഗ്രഹിച്ചു. അലോക വിഗ്രഹം എങ്ങനെയായിരിക്കും? സഹ ഹരി. ഇവിടെ സഹ ഒന്നുകൊണ്ട് തൃതീയ വരും, ടാ വരും. അപ്പൊ അങ്ങനെ വരും ഹരി ടാ സഹ എന്നിരിക്കും. സമാസ സജ്ഞ വരുന്നു. സമാസം ഇരിക്കുന്ന സൂത്രം മേം വ്യക്തി ജീവ സമൃദ്ധി അഭാവ അത്യ അസംപ്രതി ശബ്ദപ്രാദുർഭാവ പശ്ചാത് യഥ ഇവിടെ യഥാർത്ഥത്തിൽ യഥ എന്ന് പറയുന്നുണ്ട്. യഥയുടെ അർത്ഥത്തെടുക്കുന്ന അർത്ഥമാണ് സാദൃശ്യം. സാദൃശ്യ അർത്ഥത്തിൽ സമാസം വന്നു. സമാസം വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരും സമാസ പ്രാതിസഞ്ജ വന്നു. പിന്നെ സ്വപ്നത്തിലേക്ക് വന്നു. പിന്നെ സമാസ വസനം വസനം സഹ എന്നിരിക്കുന്നു, ഹരി എന്നിരിക്കുന്നു. സഹ ഹരി എന്നിരിക്കുമ്പോൾ സഹയ്ക്ക് സാദേശം വരുന്നതാണ് അടുത്ത സൂത്രം. അബീഭാവേ ച അകാലേ സഹസ്യ സഹ സ്യാദ് അബീഭാവേ നതു കാലേ. അബീഭാവ സമാസത്തിൽ സഹയ്ക്ക് സ ആദേശം വരും. കാലേ ഉത്തരപദത്തിൽ കാലമിരിക്കുകയാണെങ്കിൽ വരത്തില്ല. കാലവാചകമായ ശബ്ദം ഇരിക്കുകയാണെങ്കിൽ സഹ പൂർവാണ്ണം എന്നൊക്കെ ഉദാഹരണം പറയും, അവിടെ നിന്നും വരത്തില്ല. കാലവാചകമായ പദം ഉത്തരപദമായിട്ടിരിക്കാൻ പാടില്ല. ഇവിടെ ഉത്തരപദമായിരിക്കുന്ന എന്താണ്? ഹരി. അതുകൊണ്ട് സഹയ്ക്ക് സാ വരും. സഹയ്ക്ക് സാ വിധിച്ചു കഴിഞ്ഞാൽ സൂത്രം വരും അനേകാൽസിത്ത് അലോന്ത്യ അലോന്ത്യസി പ്രകാരം അന്തിം വരേണ്ടാണ്. പക്ഷെ എന്തോരും അനേകാൽസിത്ത് സർവസ്യപ്രകാരം സർവാദേശം വന്നിട്ട് സഹയുടെ മുഴുവൻ സ്ഥാനത്ത് എന്തൊരു സാവരം. അപ്പൊ എന്തായി? സ ഹരി എന്നായി. സ ഹരി ഏകദേശവൃതം അനന്യവത് പ്രാതിസഞ്ജമെന്നും ഞാൻ പ്രാതിക പ്രത്യേക പരസ്യ പരത്തിൽ വരുന്നു. അവിഭാവ ചബീസഞ്ജ അമിയാ ആപ്സുക സഹരി എന്ന് വരുന്നു. സഹരി എന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് സ ആദേശം വന്നാണ്. സ അല്ലാതെ ഇവിടെ സഹതോത്തെ അതല്ല, സ അല്ല, അതാണെന്ന് തോന്നിപ്പോവും. സഹരി എന്ന് പറയുമ്പോൾ ഹരി എന്ന് അങ്ങനെയല്ല പറയുന്നു. ഹരേഹേ സാദൃശ്യം എന്നാണ്. പൂർവപദാർത്ഥ പ്രധാനമാണ്, സാദൃശ്യത്തിനാണ് പ്രധാനം. ആ സാദൃശ്യം എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥം സഹയുടെ അർത്ഥമാണ്. സഹരി എന്ന് പറഞ്ഞാൽ ഹരിയുടെ സാദൃശ്യം ആണല്ലോ. അപ്പോൾ വേറെ ഒരു പദത്തിനോട് യോജിച്ച് ചേർത്ത് പറയുക, സഹരി എന്ന് വെച്ചാൽ ഹരിയുടെ സാദൃശ്യം കൃഷ്ണസ്യ വർത്തതേ, കൃഷ്ണനിലുണ്ട്, അങ്ങനെയൊക്കെ പ്രയോഗിക്കുക. അല്ലെങ്കിൽ കൃഷ്ണെ അങ്ങനെയെല്ലാം പ്രയോഗിക്കും. അപ്പോൾ അതേസമയം ഇവിടെ കാലവാചകമായ പൂർവാന്നം അപരാന്നം ഒക്കെയുള്ള ശബ്ദങ്ങളാണെങ്കിൽ പൂർവത്തിൽ സഹ എന്നിരിക്കും, സഹ എന്ന് വരത്തില്ല. സാദൃശ്യത്തിന് ഉദാഹരണം. അപ്പൊ യഥയുടെ അർത്ഥങ്ങളെല്ലാം കഴിഞ്ഞു. യോഗ്യത വിപ്സ പദാർത്ഥാനാധിപത്യ സാദൃശ്യം. അടുത്തെന്താണ് വരുന്ന സൂത്രത്തില്? ആനുപൂർവ്യം. പൂർവസ്യ ക്രമേണ അനുപൂർവം, അനുപൂർവമേവ ആനുപൂർവ്യം. അനുപൂർവം അതിനാണ് ആനുപൂർവ്യം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ പൂർവക്രമം അനുസരിച്ച് നടത്തും. ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുള്ള എന്താണ്? ജ്യേഷ്ഠസ്യ ആനുപൂർവേണ അനുജ്യേഷ്ഠം. ഉദാഹരണം കാശികയിൽ കൊടുത്തിട്ടുണ്ട്, അനുജ്യേഷ്ഠം ഭവന്തഃ പ്രവിശന്തു. മൂപ്പ് മുറയനുസരിച്ച് നിങ്ങളുടെ ഉള്ളിലേക്ക് വരിക. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നതാണെന്ന് നമുക്ക് കരുതാം. അപ്പം ആൾക്കാർ ക്യൂ നിൽക്കുകയാണ്. അപ്പം പറയുന്നു എന്താണ്? മൂത്തവർ മൂത്തവർ അകത്തേക്ക് വരട്ടെ. അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളാണ് പ്രവേശിക്കുന്നത്. അനുജ്യേഷ്ഠം പ്രവിശന്തു. ജ്യേഷ്ഠം എന്ന് വെച്ചാൽ പ്രായം കൂടിയാളെന്നുള്ള അർത്ഥത്തിൽ. അപ്പൊ ആനുപൂർവ്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? പൂർവസ്യ ക്രമേണ അനുപൂർവം. അപ്പൊ ക്രമത്തെ കാണിക്കുകയാണ്. ആ ക്രമത്തെ കാണിക്കുമ്പോൾ ആ അർത്ഥത്തിലുള്ള അമ്പയവും സുബന്ധവുമായിട്ട് സമാസം വരുന്നു. അവിടെ ക്രമത്തെ കാണിക്കുന്ന അമ്പയമാണെന്ത്? അനു. ജ്യേഷ്ഠ ശബ്ദമായിട്ട് സമാസം വരുന്നു. അലവ് വിഗ്രഹം എങ്ങനെ വരും? അനു ജ്യേഷ്ഠ സംബന്ധിയായിട്ടാണ് ആ ക്രമം. അങ്ങനെ വരുന്നു. പൂർവം എന്നാ ഇവിടെ ഇപ്പം എന്താണ്? പത്ത് പേര് ക്യൂവിൽ നിൽക്കുന്നു. അതിൽ എന്താണ് ജ്യേഷ്ഠനാരോ പ്രായത്തിൽ കൂടിയ ആളാണോ ആ ആള്? ഇവിടെ പൂർവശബ്ദത്തിൻ്റെ അർത്ഥം എന്താണ്? ക്രമം എന്നുള്ള അർത്ഥമാണ്, കാലാർത്ഥമുണ്ട്. അതാണ് ജ്യേഷ്ഠ. അതിനെ ദ്യോതിപ്പിക്കുന്നതാണ് ഏത്? ജ്യേഷ്ഠ ശബ്ദം. അത് അത് പൂർവം എന്ന് പറയുന്ന വസ്തുവാകാം, കാലമാകാം, ദേശമാ, പദാർത്ഥമാ, എന്തു ആകാം, ഇന്നതയാകാവുന്നില്ല. എന്താണ് ഡനുജ്യേഷ്ഠം അനുവൃത്തം മുനീന, കാശിക കൊടുത്തിരിക്കുന്ന ഉദാഹരണമാണ്. വൃത്തം എന്ന് വെച്ചാൽ എന്താണ്? സദാചാരം. അതിനനുസരിച്ച് അനുവൃത്തം അങ്ങനെ അങ്ങനെ പല രീതിയിലും ഉപയോഗിക്കും. അപ്പൊ അലോക വിഗ്രഹം അങ്ങനെ ആണോ? പിന്നെ സമാസം വരുന്നത് എങ്ങനെയാണ്? സമാസം വരുന്നു. പിന്നെ പിന്നെ നമേ ഭവ തത്വം തപഞ്ചമ്യഹ തൃതീയ സപ്തമ്യോർ ബഹളം. അദന്തമായതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ രൂപ വ്യത്യാസം വരും. എങ്ങനെ? അനുജ്യേഷ്ഠം, അനുജ്യേഷ്ഠം അനു തൃതിയിൽ അനുജ്യേഷ്ഠേന, അനുജ്യേഷ്ഠം അനുജ്യേഷ്ഠം പഞ്ചമിയിൽ ജ്യേഷ്ഠം അനുജ്യേഷ്ഠാത് സപ്തമിയിൽ അനുജ്യേഷ്ഠേ അങ്ങനെ അനുജ്യേഷ്ഠം. അടുത്ത് വരുന്ന ഏതാണ്? അനുപൂർവ്യ യോഗപദ്യ യുഗപത് ഏവ യോഗപദ്യം. യുഗപദം എന്ന് വെച്ചാൽ ഏകകാലം. ഇവിടെ ഉദാഹരണം കൊടുക്കുന്നുണ്ട്, സചക്രം ദേഹി, കാശികയിൽ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ചക്രത്തോടുകൂടി ധരിക്കൂ, രൂപത്തെ ധരിക്കൂ എന്നാണ് വിഷ്ണു. ചക്രത്തോടുകൂടി ആ രൂപത്തെ ധരിക്കൂ എന്നാണ് ദേഹി, ധരിക്കുന്നതാണ് ധാന്യധാരണ പോഷണോട്ട്. സചക്രം ശംഖം ധേയി, അങ്ങനെ ഉദാഹരണം കൊടുക്കുന്നുണ്ട്. ചക്രത്തോടുകൂടി ശംഖോടുകൂടിയ ശംഖം ധരിക്കൂ, ഇനി സചക്രം ധേയി. അപ്പൊ അവിടെ ഏകകാലം എന്നുള്ള അർത്ഥത്തെ ദ്യോതിപ്പിക്കുന്ന അവ്യയമാണെന്ത് സഹ, അത് സമർത്ഥമായ സുബന്ധമായത് ചക്രം. അതുമായിട്ട് യോഗപദ്യം ഏകകാലം എന്നുള്ള അർത്ഥത്തിൽ സമാസം വരുന്നു. അപ്പോൾ ആ അർത്ഥത്തെ സഹ ദ്യോതിപ്പിക്കണം. പല വിഗ്രഹം എങ്ങനെ വരും? ചക്ര സഹ വന്നുകൊണ്ട് എന്ത് വരും? സഹ വരുമ്പം എല്ലായിടത്തും തൃതീയ. പക്ഷെ സഹയുടെ അർത്ഥം ഇവിടെ വേറെ ആയിരിക്കും. ഇവിടെ യോഗപദ്യം എന്നാണ്, നേരത്തെ ഒന്നിടത്ത് എന്തായിരുന്നു? സാദൃശ്യം എന്നാണ്, അർത്ഥം മാറും. പക്ഷെ സഹയുടെ യോഗത്തിൽ തൃതീയ എന്നുള്ള പൊതുവെ നിയമം അനുസരിച്ച് എല്ലായിടത്തും തൃതീയ ഉപയോഗിക്കാം, ഷഷ്ടി ഉപയോഗിക്കാം. ചിലടത്ത് ഷഷ്ടിയും നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട്. ഷഷ്ടി ഉപയോഗിക്കാവുന്നതുകൊണ്ട് തൃതീയ, പൊതുവെ തൃതീയ എന്നിടത്ത് എളുപ്പമാണ് ഓർക്കാൻ. സഹയുടെ യോഗത്തിൽ തൃതീയ, ഷഷ്ടി ഉപയോഗിക്കും. അപ്പൊ എങ്ങനെ അലവ് വിഗ്രഹം എങ്ങനെ വരും? ചക്ര പിന്നെ സഹ എന്ന് വരുന്നു. അവയും സമാസം വരുന്നു. അപ്പൊ അവിടെ വരുന്നു എന്താണ്? അമ്പേയി ഭാവേച അക്കാലേ സഹയ്ക്ക് എന്തുവരും? സ വരുന്നു. ഇവിടെ സഹയല്ലേ ഉപയോഗിച്ചു. അപ്പൊ സ ചക്ര എന്നായി. പിന്നെ സ ചക്ര എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഏകദേശം കൂടുതലാണ് നിവത്ത് ഞാ പ്രാതിപതി പ്രത്യേക പരസ്റ്റ അഭിഭാവസ്റ്റ പിന്നെ അഭിയാദ് അപ്സുഹ പിന്നെ അഭിഭാവത്വം പഞ്ചമ്യാഹ തൃതീയ സപ്തമിയോർ ബഹുളം എല്ലാം വന്നിട്ട് രൂപങ്ങൾ എങ്ങനെ വരും? സചക്രം സചക്രേണ സചക്രം സചക്രാത് സചക്രേ സചക്രം അങ്ങനെ വരുന്നു. അടുത്ത ഏതാണ് വരുന്നത്? സാദൃശ്യം. അപ്പോ അതിന് ഉദാഹരണം കൊടുത്തിരിക്കുന്നത് എന്താണ്? സദൃശ സഖ്യ. സഖ്യ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് എവിടെ പഠിച്ചു? സ്വശബ്ദത്തിന്റെ സ്വശബ്ദത്തിന്റെ രൂപം എങ്ങനെയാണ്? കഥ സഖായം സഖായു സഖായം സഖായു. അവിടെ എന്താ സഖായു എന്ന് വന്നെങ്ങനെ? സഖിരസംബദ്ധോ നിത്യോദ്ഭാവം വരുന്നു. പിന്നെ അച്ചോ ഞെളുതി വൃദ്ധി വന്ന് സഖായോ സർവനാമസ്ഥാനത്തിൽ അല്ലാത്ത സ്ഥലത്ത് അത് വരുന്നില്ല. ഇപ്പൊ ദ്വിതീയ ഭവനത്തിൽ എങ്ങനെ വരും? ഒന്നും വരത്തില്ലേ? ദ്വിതീയ ഭവനത്തിൽ സഖി ശബ്ദത്തിന്റെ എങ്ങനെ പ്രതിമയപൂർവ സുവർണ പ്രതിമയപൂർവ സുവർണ പിന്നെ തൃതീയ ഗോവിനത്തിൽ സഖ്യ അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സഖ്യ സദൃശ സഖ്യക്ക് സദൃശനായിരിക്കുന്നവൻ സഖ്യ സദൃശ സസഖി ദേവദത്ത ദേവദത്തൻ അവന്റെ സുഹൃത്തിനെ പോലെ ഇരിക്കുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ സാദൃശ്യം വന്നു. സൂത്രത്തിൽ ഒരു സാദൃശ്യം വന്നു അല്ലേ? അപ്പോ അതിന് പല സമാധാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സമാധാനം അറിയാതെ പല സമാധാനം വേണോ? എല്ലാ സമാധാനവും വേണം. ഒരു സമാധാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സാദൃശ്യം എന്ന് യഥാശബ്ദത്തിന്റെ അർത്ഥത്തിൽ വന്നപ്പോ പിന്നെ ഇവിടെ സാദൃശ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഗൗണമായ സാദൃശ്യത്തിനും വരാൻ വേണ്ടിയിട്ടാണ്, സമാസം വരാൻ വേണ്ടി. അതിന്റെ വ്യത്യാസം എന്താണ്? നേരത്തെ സാദൃശ്യത്തിന് എന്താ ഉദാഹരണം പറഞ്ഞത്? എന്താണ് അതിന്റെ വിഗ്രഹം? എന്താണ് വിഗ്രഹം? സഹരിയുടെ വിഗ്രഹം എങ്ങനെയാണ്? ഹരേഹേ സാദൃശ്യം. അവിടെ നോക്കുക, ഹരേഹേ സാദൃശ്യം. ഈ സാദൃശ്യം എന്ന് പറയുന്നത് എന്തിന്റെ അർത്ഥമാണ്? അവിടെ പറയുന്ന സഹയുടെ അർത്ഥമാണ്, എന്നുവെച്ചാൽ അബിയത്തിന്റെ അർത്ഥമാണ്. അപ്പൊ അബിയത്തിന്റെ അർത്ഥത്തിന് പ്രാധാന്യം വരുന്നതാണ് എന്ത്? അബിയഭാവം. അവ്യഭാവത്തിന് എവിടെയായിരിക്കും പ്രാധാന്യം വരുന്നത്? പൂർവ്വപദത്തിന്റെ അർത്ഥത്തിനായിരിക്കും. ഇപ്പൊ സഹരി എന്ന് പറഞ്ഞാൽ ഹരിയുടെ സാദൃശ്യത്തെ കുറിച്ച് പറയണം. ഹരിയുടെ സാദൃശ്യം അന്യത്ര വർത്തത എന്നാണ്. ഈ വ്യക്തിയെ കണ്ടപ്പം ഹരിയുടെ സാദൃശ്യം അവനിൽ ഉണ്ടെന്നാണ്. അപ്പൊ അവിടെ പൂർവ്വപദത്തിന്റെ അർത്ഥത്തിനാണ് പ്രാധാന്യം വന്നത്. അതാണ് അവ്യഭാവ സമാസത്തിന്റെ പ്രത്യേകത. അതാണ് അപ്പൊ അവിടെ സഹരി എന്നുള്ളവരുടെ ആ പദത്തിൽ പ്രാധാന്യം ഏതിനായിരിക്കും? ഏതിനായിരിക്കും പ്രാധാന്യം? ഏതിനായിരിക്കും പ്രാധാന്യം? സായ സാദൃശ്യത്തിനായിരിക്കും. എന്തുകൊണ്ട്? അവ്യഭാവ സമാസത്തിൽ പൂർവ്വപദത്തിന്റെ അർത്ഥത്തിനായിരിക്കും പ്രാധാന്യം. എന്ന് പറഞ്ഞാൽ സഹരി എന്നുള്ളത് സാദൃശ്യ അർത്ഥം മുഖ്യമായി വരുന്നു. സാദൃശ്യത്തിന്റെ അർത്ഥം, ആ സാദൃശ്യം എന്ന് പറയുന്ന അർത്ഥത്തിന് പ്രാധാന്യം വന്നു. അതാണ് പിന്നെ അടുത്ത ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അതിനോട് അന്വയിക്കുന്നത്. സഹരി അന്യത്ര എന്ന് പറഞ്ഞാൽ അന്യത്രയോട് അന്വയിക്കുന്നത് എന്തായിരിക്കും? സാദൃശ്യം അന്യത്ര ഉണ്ടെന്നാണ്, ആണ് പ്രാധാന്യം എന്ന് പറയുന്നത്. ആ പ്രധാനമായതിനോടായിരിക്കും ഒരു വാക്യത്തിൽ അത് പ്രയോഗിക്കുമ്പോൾ അത് അന്വയിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയും എന്താണ്? യഥ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥമായ സാദൃശ്യവുമായിട്ട് സമാസം വരുന്നിടത്ത് സാദൃശ്യം മുഖ്യമായിരിക്കും. മുഖ്യമായ സാദൃശ്യത്തെയായിരിക്കും പറയുന്നത്. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ പറഞ്ഞത്. അവിടെ വിഗ്രഹിക്കുന്ന ഹരേഹ സാദൃശ്യം എന്നാണ്. ആ സാദൃശ്യം എന്ന് പറയുന്നത് സഹ എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ്. അവ്യഭാവ സമാസത്തിൽ സഹരി എന്നാണ് രൂപം വന്നത്. അവിടെ പ്രാധാന്യം സഹയുടെ അർത്ഥമായ സാദൃശ്യത്തിനാണ്. ആർക്കല്ല? ഹരിക്കല്ല, ഹരിയുടെ അർത്ഥത്തിനല്ല, ഹരി എന്ന് പറയുന്ന വ്യക്തിക്കല്ല പ്രാധാന്യം. സഹയുടെ അർത്ഥമായ അതാണ് അന്വയിക്കുന്നത്. ഹരി അന്യത്ര ഉണ്ടെന്നല്ല പറയുന്നത്, പിന്നെയോ ഹരിയുടെ സാദൃശ്യം അന്യത്ര ഉണ്ടെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള മുഖ്യമായ സാദൃശ്യമാണ് യഥാശബ്ദത്തിൻ്റെ അർത്ഥത്തിലുള്ള സാദൃശ്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് എന്താണ്? ഇത് സാധാരണ പ്രയോഗിക്കുന്ന ഗൗണമായ സാദൃശ്യത്തിനാണ്. അതുകൊണ്ട് ഇവിടെ വിഗ്രഹിച്ചത് എങ്ങനെയാണ്? അങ്ങനെ ഇവിടെ എങ്ങനെയാണ് വിഗ്രഹിച്ചത്? എങ്ങനെയാണ് വിഗ്രഹിച്ചത്? ആ സഖ്യ സദൃശ, നേരത്തെ പറഞ്ഞ ഇതും തമ്മിൽ ഉള്ള വ്യത്യാസം നോക്കണം. സഖ്യ സദൃശ ദേവദത്ത, ഇവിടെ സാദൃശ്യം എന്ന് പറയുന്നത് ഗൗണമായതുകൊണ്ട് സസഖി എന്ന് പറയുന്നത് എന്ത് വരുന്നു? മറ്റൊന്നിന്റെ വിശേഷണമായി വരുന്നു അല്ലേ. സസഖി എന്ന് പറയുന്നത് സഖിയുടെ സദൃശനാണ്, സാദൃശ്യം ഉള്ളവനെന്നാണ് അല്ലേ. സഖിയുടെ സുഹൃത്തിന്റെ സദൃശനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യം, സാദൃശ്യത്തെ അല്ല പറയുന്നത്, പിന്നെ സാദൃശ്യം ഉള്ള ഒരുവൻ. അതുകൊണ്ട് ഇത് പ്രയോഗിക്കും. സസഹി എന്ന് പറയുമ്പോൾ എങ്ങനെ പ്രയോഗിക്കും? അവിടെ സാദൃശ്യം മുഖ്യമല്ലാത്തതുകൊണ്ട് മറ്റൊന്നിന്റെ വിശേഷണമായിട്ട് പ്രയോഗിക്കും. എങ്ങനെ? സസഹി ദേവദത്ത, അങ്ങനെ പ്രയോഗിക്കും. എന്തുകൊണ്ട്? അവിടെ സാദൃശ്യമല്ല, സാദൃശ്യം ഇവിടെ മുഖ്യമല്ല, ഗുണമായ സാദൃശ്യം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുഖ്യമായത് എങ്ങനെ വിഗ്രഹിച്ചനെ? മുഖ്യമായത് എങ്ങനെ വിഗ്രഹിച്ചനെ? ഇവിടെ സഖ്യ സദൃശ്യതയ്ക്ക് പേരെ എങ്ങനെ വിഗ്രഹിച്ചനെ? മുഖ്യമായത് സഖ്യു സാദൃശ്യം എന്ന് വിഗ്രഹിച്ചനെ, സഖ്യു സാദൃശ്യം എന്ന് വിഗ്രഹിച്ചനെ. അപ്പൊ സാദൃശ്യത്തിന് പ്രാധാന്യം വരും. ഇവിടെ അങ്ങനെയല്ല, സാദൃശ്യത്തിന്റെ പ്രാധാന്യം ഇവിടെ സാദൃശ്യമുള്ളവനെ കുറിച്ച് പറയുന്നു. സാദൃശ്യമുള്ളവനെന്ത് പറയുന്നത്? സാദൃശ്യമുള്ളവനാണ് ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ സദൃശ എന്ന് പറഞ്ഞിരിക്കുന്നു? സാദൃശ്യവും സദൃശനും തമ്മിലുള്ള വ്യത്യാസം എന്താണോ? സാദൃശ്യമുള്ളവനാണ് ആര്? സദൃശൻ. അപ്പൊ അവിടെ സാദൃശ്യത്തിനാണോ പ്രാധാന്യം? സാദൃശ്യമുള്ളവനാണ്, അതാണ് വ്യത്യാസം. അതാണ് ഗുണമായ സാദൃശ്യത്തെ എന്താണ് ഗുണമായ സാദൃശ്യത്തെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്. വേറെ സമാനം പറയുന്നത് സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു, യഥ കൊണ്ട് യോഗ്യത വീപ്സ പദാർത്ഥാനധിവൃത്തി. ഈ മൂന്നർത്ഥത്തിലെ സമാസം വരത്തുള്ളൂ. സാദൃശ്യം ആയിട്ടുള്ള സമാസം അവിടെ വരത്തില്ല. യഥ അസാദൃശ്യം എന്ന് പറയുന്ന അടുത്ത സൂത്രം അതിന് ജ്ഞാപകമാണ്. ഇനിയൊരു സൂത്രം വരും. അതുകൊണ്ട് യഥാശബ്ദത്തിൽ സമാസം വരുന്ന മൂന്നെണ്ണത്തിനേ വരത്തുള്ളൂ. യോഗ്യത വീപ്സ പദാർത്ഥാനം. സാദൃശ്യാർത്ഥത്തിൽ സമാസം വരുന്നത് എന്താണ്? സൂത്രത്തിലെ സാദൃശ്യ എന്ന് പറഞ്ഞിട്ടില്ലേ സൂത്രത്തിൽ? ആ സാദൃശ്യം എന്ന് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടായിരിക്കും സാദൃശ്യാർത്ഥത്തിലുള്ള പദങ്ങളുമായി ഇത്, അതായത് ഈ പറഞ്ഞതുപോലെ. അവിടെ രണ്ടു തരത്തിലും വരാം. ഹരേഹെ സാദൃശ്യം സഹരിന്നും വരാം, സദൃശ്യ സഖ്യാസ സസഖിന്നും വരാം. രണ്ടും ഏതുകൊണ്ട് നടക്കും? സൂത്രത്തിലെ സാദൃശ്യ ശബ്ദം കൊണ്ട്. അതുകൊണ്ട് യഥാർത്ഥമായി സമാസം വരുമ്പോൾ മൂന്നെണ്ണമായിട്ടേ ഉള്ളൂ. ഏതൊക്കെയാണ്? യോഗ്യത വിപ്സ ഇതൊക്കെ പക്ഷാന്തരങ്ങൾ, പല പക്ഷങ്ങൾ നമ്മൾക്കിപ്പോൾ ഈ കിടക്കുന്നതുകൊണ്ട് മനസ്സിലാക്കിയാണ്. അപ്പോൾ അലോക ഗ്രഹങ്ങനെ വരും. സഖി സഹ, പിന്നെ അടുത്തെന്ത് സംഭവിക്കും? ഭജനേഷു സമാസം വരുന്നു. പിന്നെ സമാസ പ്രാദേശിക ലുക്ക് സമാസ വിസർജനം, വിസർജനം പൂർവം അവ്യീഭാവേ ച അക്കാലേ. സഹയ്ക്ക് എന്ത് വരണം? സവരണം. എന്നാലേ സഹസഖി എന്ന് വരുത്തുള്ളൂ. സഹയ്ക്ക് സാവരണം. അപ്പോ സഹസഖി, പിന്നെ ഏകദേശം മൃതാനന്യവത് പരസ്യ അമീഭാവസ്ഥ അമേ ആപ്സുപഹ സഹസഖി ഒറ്റ രൂപയാണ്. അടുത്തു വരുന്നത് സമ്പത്തി. അത് യഥാ അർത്ഥത്തിൽ വരുമ്പോഴത്തേക്ക് പൂർവപദത്തിന് പ്രാധാന്യം വരും. ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? ഇവിടെ പറയുന്നത് സഖി എന്ന് പറയുമ്പോൾ എന്താണ്? സതിക്ക് സാദൃശ്യം ഉള്ളവൻ എന്നുള്ള അധികാരത്വം കിട്ടുന്നു. ഉത്തരബോധത്തിന്റെ പ്രാധാന്യമല്ല, വേറെ വ്യക്തിയല്ല. സഖിയോട് സാദൃശ്യം ഉള്ളവൻ എന്ന് പറയുമ്പോൾ അവിടെ അന്യപദാർത്ഥം വരുന്നു. ദേവദത്ത എന്നതുകൊണ്ടാണ് പറഞ്ഞത്. എന്താണ് പ്രായേണ പൂർവപദാർത്ഥ പ്രധാനം എന്ന് പറഞ്ഞത്? അതുകൊണ്ടാണ് അന്യപദാർത്ഥത്തിന് പ്രാധാന്യം വരുന്നത്. സാദൃശ്യമൊന്നല്ല, സാദൃശ്യമുള്ളവനെന്ന് കിട്ടുന്ന സാദൃശ്യമുള്ള മറ്റൊരാളല്ലേ. ബസസഖി എന്ന് പറയുന്ന ആരെ? ദേവദത്തനെയാണ് അങ്ങനെ വരുന്നത്. ക്ഷത്രാണാം സമ്പത്തി അടുത്ത് വരുന്നു. എങ്ങനെ വിഗ്രഹിക്കും? സക്ഷത്രം സഹ വന്നുകൊണ്ട്, സഹ വരുമ്പോൾ പൊതുവെ ഇത് സ്വീകരിക്കുന്നതാണ് ഇപ്പം. എന്താണ് തൃതീയ? ഷഷ്ടി എന്തുമായിട്ട് വിഗ്രഹിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ തൃതീയ വരുമ്പോൾ എങ്ങനെ വരുന്നു? അത് സാമാന്യ ഷഷ്ടി എവിടെയും വരാം. ക്ഷത്ര നസ് അതിന് പറയാം, ക്ഷത്ര ഭിസ് അങ്ങനെയും വരാം. നല്ല അഭിപ്രായ വ്യത്യാസമുണ്ട് വൈയാകരണന്മാർക്ക്. അത് തൃതീയ വേണോ ഷഷ്ടി വേണോ? നമുക്ക് സൗകര്യം എന്ന് പറയുന്നത് എന്താണ്? സഹ കണ്ടു കഴിഞ്ഞാൽ തൃതീയ. സമ്പത്തിയാണ് ഇവിടെ സഹയുടെ അർത്ഥം എന്നുള്ള വ്യത്യാസം. ഇവിടെ ഓരോ സ്ഥലത്തും സഹ വരുമ്പോൾ എൻ്റെ അർത്ഥം മാറുന്നു. സഹരി എന്നുള്ളിടത്ത് സഹയുടെ അർത്ഥം സാദൃശ്യം, സചക്രം എന്നുള്ളത് സഹയുടെ അർത്ഥം യുഗപത്, സഖി എന്നുള്ള സഹയുടെ അർത്ഥം സദൃശ, സക്ഷത്രം എന്നുള്ളിടത്ത് സഹയുടെ അർത്ഥം സമ്പത്തി എന്ന് പറയുന്നു. സമ്പത്തി എന്ന് പറഞ്ഞ അനുരൂപ ആത്മഭാവ, അനുരൂപമായ കർമ്മം. സക്ഷത്രം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയൻ അനുരൂപമായ കർമ്മം. ക്ഷത്ര എന്ന് ക്ഷത്രിയ എന്ന് പറഞ്ഞാലും പര്യ ശബ്ദങ്ങളാണ്. ക്ഷത്രത്തിന് പകരം ഉപയോഗിക്കുന്ന ശബ്ദമാണ് ക്ഷത്രിയ, രണ്ടും പര്യായ ശബ്ദങ്ങൾ. അപ്പൊ സക്ഷത്രം എന്ന് വെച്ചാൽ ക്ഷത്രിയൻ അനുരൂപമായ കർമ്മം. ക്ഷത്രിയത്വം എന്നും പറയാം, അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. അനുരൂപ കർമ്മം എന്നും പറയാം. സമ്പത്തി നേരത്തെ പറഞ്ഞ സമൃദ്ധിയും ഇവിടെ പറയുന്ന സമ്പത്തിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സമൃദ്ധി എന്ന് പറഞ്ഞാൽ ധന ധാന്യാദികളുടെ വൃദ്ധി, അതിനാണ് എന്ത് പറയുന്നത് സമൃദ്ധി. സമ്പത്തി എന്ന് പറഞ്ഞാൽ അനുരൂപമായ ആത്മഭാവം എന്ന് പറയുന്ന അനുരൂപമായ കർമ്മം. ഇപ്പോ സമ്പത്തി അർത്ഥത്തിലുള്ള സഹായം ക്ഷത്ര ശബ്ദം, ക്ഷത്രിയ ശബ്ദമല്ല, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് ഇത് ക്ഷത്ര ശബ്ദമാണ്, ക്ഷത്രിയനെന്നർത്ഥം. അപ്പൊ എങ്ങനെ ഒരു അലൗകിക വിഗ്രഹം? സഹ ക്ഷത്ര ഭീസ്. പിന്നെ അടുത്ത് സമ്പത്തി വന്നു. ഇപ്പൊ സമ്പത്തി അർത്ഥത്തിലുള്ള സഹയുമായിട്ട് ക്ഷത്രശബ്ദത്തിന് സമാസം വന്നു. പ്രാതിസഞ്ജ സുബോധാതു പ്രാതിപതിയോ സമാസ വിസർജനം പൂർവം അംബീഭാവേച്ച അകാലേ സഹയുടെ സ്ഥാനത്ത് എന്ത് വന്നു? സ സർവാദേശമായി വന്നു. സക്ഷത്രാന്ന് വന്നു. പിന്നെ ഏകദേശപൂർതം അനന്യവത് ജ്ഞാപ്രാതിപതിക പ്രത്യേക പരശ്ച അഭീഭാവച്ച അഭ്യസഞ്ജ അഭ്യാദാസുലോകം പ്രാപ്തമാകുന്നു. അഭീഭാവ അതോം തപഞ്ചമ്യഹ തൃതീയ സപ്തമ്യോർ ബഹുളം സക്ഷത്രം. അങ്ങനെ അടുത്തു വരുന്നത് സത്രണം. സത്രണം തൃണം അപരിത്യജ്യ എന്നാണ് അതിന്റെ വിഗ്രഹം. തൃണം അപരിത്യജ്യ, ഇവിടെ എഴുതിയിരിക്കുന്നത് തൃണം അപി അപരിത്യജ്യ സത്രണം അത്തീന്നാണ്. അപ്പോ തൃണം അപരിത്യജ്യ എന്ന് പറഞ്ഞാൽ തൃണശബ്ദത്തിന്റെ അർത്ഥം ലേശം എന്നാണ്. തൃണം അപരിത്യജ്യ എന്ന് വെച്ചാൽ ലേശം പോലും പരിത്യജിക്കാതെ അത്തി ഭക്ഷിക്കുന്നു. പാത്രത്തിൽ വിളമ്പിയത് മുഴുവൻ ഭക്ഷിക്കുന്നു. അതിനാണ് എന്ത് പറയുന്നത് സത്രണം അത്തി എന്ന്. അതായത് തൃണം എന്ന് വെച്ചാൽ പുല്ലെന്നുള്ള അർത്ഥമല്ല. ഒരു പാത്രത്തിൽ വിളമ്പിയ മുഴുവൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ പറയില്ലേ സത്രണം. സത്രണം സാറിന് പറയും പുല്ലുപോലും കളയാതെ എന്ന് പറഞ്ഞാൽ മുഴുവനും പൂർണ്ണമായും എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെ വരുന്നിടത്താണ് ഇത് ഉപയോഗിക്കുന്നത്. സാകല്യം പൂർണ്ണം സമ്പൂർണ്ണം സമ്പൂർണം എന്നുള്ള അർത്ഥത്തിൽ സാകല്യ അർത്ഥത്തിലാണ് സമ്പൂർണം എന്നുള്ള അർത്ഥം മുഴുവനും എന്നുള്ള അർത്ഥം. ഇപ്പൊ സമ്പൂർണം എന്നുള്ള അർത്ഥത്തിൽ പൂർണ്ണമായും ലേശം പോലും കളയാതെ പൂർണ്ണം എന്നർത്ഥം എടുത്താൽ മതി. ഇപ്പൊ സഹശബ്ദത്തിനൂടെ എന്താണ് അർത്ഥം? മുഴുവനും എന്നുള്ള അർത്ഥം. സഹയും തൃണവുമായിട്ട് സമാസം വരുന്നു. പിന്നെ സമാസം വരുന്ന സൂത്രം സാകല്യം അർത്ഥത്തിൽ ഇവിടെ സമാസം വരുന്നു. പിന്നെ പിന്നെ അടുത്ത് അടുത്ത് അടുത്ത് ഇവിടെ അഭിഭാവേച്ചാകാല പ്രകാരം സഹയ്ക്ക് സഹ വന്നു. അഭിഭാവശപ്രകാരം പ്രാതിസഞ്ജ ഇവിടെ ഇത് അവയസഞ്ജന്ന് അവ്യാദാസ പ്രാപ്തമെന്നു. നവീഭാതം പഞ്ചമ്യ തൃതീയ സപ്തമ്യോർ ഗുണം വരുമ്പോൾ സത്രണം അത്തി അത്തി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടിയാണ് ബാക്കിയെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഗ്രഹിക്കുമ്പോൾ ഇത്രയും മതി. എന്താണ് തൃണം? അപരിത്യജ്യ അടുത്തെന്താണ് വരുന്നത്? സാഗ്നി. അത് അവസാനത്തെ എന്താണ്? അന്തം. അത് വിഗ്രഹം എങ്ങനെ വരും? സഹ അഗ്നി ട എന്ന് വരുന്നു. പിന്നെ എന്താണ്? സാകല്യ അന്തവചനേഷു. അതിലവസാനം വന്ന അന്തം. ഇവിടെ അന്തമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉദാഹരണം പറയുന്നു. അഗ്നിഗ്രന്ഥ പര്യന്തം അതീതേ. അപ്പോൾ അഗ്നിപ്രതിപാദകമായ ഗ്രന്ഥമാണ് അഗ്നിഗ്രന്ഥം. അഗ്നിചയനം എന്ന് പറയുന്ന കർമ്മത്തെക്കുറിച്ച് പറയുന്ന ഗ്രന്ഥഭാഗം. അതുവരെ അതിനുശേഷവും പുസ്തകം ഉണ്ടായിരിക്കും, പക്ഷേ അതുവരെ അധ്യയനം ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് അഗ്നിഗ്രന്ഥ പര്യന്തം അതീതയും. അപ്പോ വിഗ്രഹം പറയുന്നെങ്ങനെയായിരിക്കും? അഗ്നി പര്യന്തം സാഗ്നി. ബാക്കിയെല്ലാം അർത്ഥം വ്യക്തമാകാൻ വേണ്ടി പറഞ്ഞിരിക്കുകയാണ്. അഗ്നി എന്ന് പറയുന്ന ഇവിടെ പറയുന്ന സാറിന് അഗ്നിയല്ല, അഗ്നിചയനം എന്ന് പറയുന്ന ക്രിയയെ കുറിച്ച് പ്രതിപാദനം ചെയ്യുന്ന ഗ്രന്ഥം. അതിനാണ് എന്ത് പറയുന്നത്? അഗ്നിഗ്രന്ഥം എന്ന് പറയുന്നു. അതുവരെ അധ്യയനം ചെയ്യുന്നു, അതുവരെ മുഴുവനാക്കി ബാക്കി ഉണ്ടായിരിക്കും. അതാണ് സാകല്യം. ഇതുമായിട്ടുള്ള വ്യത്യാസം, സാകല്യം എന്ന് പറയുന്നത് എന്താണോ? സമ്പൂർണ്ണം, പിന്നൊന്നും ശേഷിക്കുന്നില്ല. ഇവിടെ അങ്ങനെയല്ല, അഗ്നിഗ്രന്ഥ പര്യന്തമാണ് അധ്യയനം ചെയ്തത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോ അലൗകിക വിഗ്രഹം എങ്ങനെയാണ്? അഗ്നിട്ട സഹ പിന്നെ സമാസം വന്നു. വൃദ്ധ സമാസാതു പ്രാതിയോ സമാസ വിസർജനം ഉപസർജനം പൂർവ്വം ഇകാരാന്തായോണ്ട് പിന്നെ അവിടെ ഒന്ന് വിട്ടുപോയി. ഏതാണ്? അഭിഭാവേച്ച അകാലേ സഹയ്ക്ക് സ വന്നു. സ അഗ്നി എന്നിരിക്കുന്നിടത്ത് എന്ത് വരുന്നു? അകസവർണ് ദീർഘ ഇവിടെ വരുന്നു. സമാസം വന്നു കഴിഞ്ഞതിന് ശേഷം സഹ അഗ്നി എന്നിരിക്കുന്നിടത്ത് എന്ത് വന്നു? സ വന്നു. സ അഗ്നി എന്നിരിക്കുന്നിടത്ത് അകസവർണെ ദീർഘം വന്നു. അപ്പോൾ ഇതാണ് സമാസത്തിനകത്ത് സന്ധി വരുന്നത്. സമാസം വന്നപ്പോൾ സ അഗ്നി എന്നായി. സ അഗ്നി എന്നിരിക്കുന്നിടത്ത് എന്ത് ചെയ്തു? അവിടെ സന്ധി വന്നു. അകസവർണ ദീർഘം വന്നിട്ട് സ അഗ്നി എന്നായി. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നു. സ അഗ്നി എന്ന രൂപം വരുന്നു. എന്നുവെച്ചാൽ പ്രസിദ്ധമായ ഉദാഹരണങ്ങൾ ഇതാണ്. ഉദാഹരണത്തെ സൃഷ്ടിക്കുന്നതല്ല. വേറെ ഏതെങ്കിലും അവയങ്ങൾ ഉണ്ടെങ്കിൽ എടുക്കാം, വിരോധമില്ല. പ്രസിദ്ധമായ ഉദാഹരണം ഏതോ അത് കൊടുക്കുന്നു. സഹയുടെ ഉദാഹരണമേ കൊടുത്തിട്ടുള്ളൂ എല്ലായിടത്തും. അഗ്നി എന്ന് പറയുന്നതിന് പകരം വേറെ ഏതെങ്കിലും ഉപയോഗിക്കാം. സഗ്നി, സ അന്നികം, അന്നിക പര്യന്തം, അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. സാധ്യായം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? അവ്യം വിഭക്തി എന്ന് പറയുന്ന സൂത്രത്തിൻ്റെ എല്ലാ ഉദാഹരണങ്ങളും കഴിഞ്ഞു.